ഋഷിഭിർ ബഹവോ ലോകേ പന്ഥാന പ്രകടീകൃതാഹ ശ്രമസാധ്യാശ്ച തേ സർവേ പ്രായ സ്വർഗഫലപ്രദാഹ. ലോകേ ഋഷിഭിഃ ബഹവഃ പന്ഥാനഃ പ്രകടീകൃതാഃ. ലോകേ ബഹവഃ മാർഗാഃ സന്തി, തേ സർവേ മാർഗാഃ ശ്രമസാധ്യാഃ കഷ്ടേന സാധ്യാഃ. അപി ച സർവേ സ്വർഗഫലപ്രദാഃ, സ്വർഗം ഫലം ദദതി, മോക്ഷം ഫലം ന ദദതി ഇത്യർത്ഥഃ.